ചോമയിഷ്ടിർത്തനാഭിശ്വരേശ്വരി ഈഷദ്ദുസ്സുഷു കൃച്ര അകൃച്രാർത്ഥേഷു ഖൽ കർണാധികർണയോരിതി നിവൃത്തം േഷു സുഖ ദുഃഖാർത്ഥേഷു പൊതുഷു ഖലസ്യ തയോരേവൈതി ഭാവേ കർമ്മണി ച കൃച്രേ ദുഷ്കര കടോ ഭവത അകൃച്രേ ഭവത ഈഷത്കര സുകര ഈഷത് ഇത്രയും ബോധമായിരിക്കുമ്പോൾ ഇതിൻ്റെ ഈഷത് എന്ന് പറഞ്ഞാൽ അല്പം അല്പയത്നം, അപ്പോൾ സുഖം എന്നുള്ള അർത്ഥം കിട്ടും. ദുര് സു ദുര് എന്ന് പറഞ്ഞാൽ കഷ്ടം എന്നുള്ള അർത്ഥം വരെ ദുര് ദുഷ്കര. സു എന്ന് പറയുന്നതും സുഖം എന്നുള്ള അർത്ഥം വരും. ഇപ്പൊ കൃച്രം അകൃച്രം രണ്ടർത്ഥങ്ങളാണ്. കൃച്രം കഷ്ടം എന്നുള്ള അർത്ഥമാണ് ദുരിന്. അകൃച്രം സുഖം എന്നുള്ള അർത്ഥമാണ് ഈഷദിന് സു. അങ്ങോട്ട് അകൃച്ര അകൃത്ര അർത്ഥേഷു എന്ന് പറഞ്ഞു. അതിനെ പ്രത്യേകം പ്രത്യേകം അന്വയിക്കണം. ദുരിനെ കൃച്രത്തോടും ഈഷദ് സു ഇതിനെ അകൃച്രത്തോടും അന്വയിക്കണം. അപ്പൊ ഈ അർത്ഥത്തിലുള്ള ഈ ശബ്ദങ്ങൾ ഉപബോധമായിരിക്കുമ്പോൾ ധാതുക്കളിൽ നിന്നും ഖല്ല് വരുന്നു. കർണ അധികർണയോരതി നിവൃത്തം, നേരത്തെ കർണ അധികർണയോസ്ഥ എന്നാണ് ലുട്ടും മറ്റും വന്നു, അത് നിവർത്തിച്ചു, അതിനില്ല. ഖല്ല് വന്നു കഴിഞ്ഞാൽ നേരത്തെ തന്നെ പറഞ്ഞു തയോരേവ കൃത്യർത്ഥ ഖല്ലർത്ഥ. ഈ ഖലും ഇനി ഈ ഖല്ലിന്റെ അർത്ഥത്തിൽ വരുന്ന മറ്റു പ്രത്യയങ്ങൾ, അതാണ് ഖലർത്ഥങ്ങൾ. അത് തയോരേവ എന്ന് വെച്ചാൽ ഭാവകർമാർത്ഥത്തിലാണ് വരുന്നു, ഭാവാർത്ഥത്തിലും കർമാർത്ഥത്തിലും വരുന്നു. തയോരേവേദി ഭാവേ കർമ്മണിച്ച തയോരേവ കൃത്യക്ത ഖലർത്ഥ എന്ന് പറഞ്ഞുകൊണ്ട് ഭാവാർത്ഥത്തിലും കർമാർത്ഥത്തിലും വരുന്നു. കൃച്ര ദുഷ്കര. ദുരു പോകുന്ന വരുന്നപ്പോ കൃധാതുവിൽ നിന്ന് ഇവിടെ സകർമ്മമായോണ്ട് കർമാർത്ഥത്തിൽ ഖലു വന്നു, ഖലിലാശേഷിക്കുന്നു. അപ്പോ ദുര് രേപത്തിന് വിസർഗം വരുന്നു. ഇദ്ദുപദസിച്ച് അപ്രത്യസ്യ എന്ന് പറഞ്ഞ സൂത്രമുണ്ട്. ആ സൂത്രപ്രകാരം വിസർഗത്തിന് ഷകാരം വന്നു. ദുഷ് കൃതിന് നിബരത്തിൽ ആവുന്നപ്പോൾ ഗുണം വന്ന് രപരം വന്ന് ദുഷ്കര സുവന്ന് ദുഷ്കര ദുഃഖേന കൃച്ഛ്രേണ ക്രിയതേ കടഹ ദുഷ്കര. ഇവിടെ കർമാർത്ഥത്തിൽ വന്നു, വളരെ പ്രയാസപ്പെട്ട് ഉണ്ടാക്കുന്നത് ആണ് അത് കടഹ ദുഷ്കര എന്ന് പറഞ്ഞു. തയോര വേദി ഭാവേ കർമ്മണിജ കൃച്ഛ്രേ കൃച്ഛ്രാർത്ഥ ദുഷ്കര വളരെ പ്രയാസപ്പെട്ടുണ്ടാക്കുന്നു. കടഹ ഭവത കർത്തരി തൃതീയവും. ഇനി അകൃച്ഛ്രാർത്ഥത്തിൽ സുഖം അനായാസം എന്നുള്ള അർത്ഥത്തിൽ ഭവത ഈഷത്കര സുകര രണ്ടും. ഈഷത്ത് സൂപപദമായിരിക്കുമ്പം കൃഞ്ഞ ധാതുവിൽ നിന്നു ഖല്ലു വന്ന് അകാരം ശേഷിച്ചു, ഗുണം വന്ന് രപരം വന്നു. ഈഷത്കര സുകര കടോഭവത അങ്ങനെയൊക്കെ വളരെ എളുപ്പം കടത്തെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള അർത്ഥം വരുന്നു. ധാരാളം പ്രയോഗത്തിലുള്ളതാണ്. ദുർലഭം സുലഭം എല്ലാം ഇതുപോലെ വരുന്നതാണ്. അകൃച്ഛ്ര ഭവതായുഷത്കര സുകര ഇത് പിന്നെ കർമ്മത്തിനനുസരിച്ച് രൂപങ്ങൾ വരും. കടഹ സുകര കടൗ സുകര കടാ സുകര അങ്ങനെ വരും. കർമ്മണിയായതുകൊണ്ട് ഉപപദമായിരിക്കുന്നതുകൊണ്ട് ഉപസമാസം വരും. അടുത്തുള്ള സിദ്ധാന്തം വരുന്ന ആത്തോയുച്ച് ഖലോപവാദ ഈഷത്പാന സോമോ ഭവത ദുഷ്പാന. ഈഷത്പാനം എന്ന് വെച്ചാൽ സുഖമായിട്ട് പാനം ചെയ്യാൻ പറ്റും. ദുഷ്പാനം എന്ന് വെച്ചാൽ പാനം ചെയ്യുന്ന വളരെ പ്രയാസമായിരിക്കും. എന്ത് സോമം ആർക്ക്? അങ്ങയ്ക്ക് എന്ന് പറഞ്ഞാൽ അങ്ങയ്ക്ക് യാഗം ചെയ്യാൻ പറ്റും. യാഗം ചെയ്താൽ സോമരസം പാനം ചെയ്യാൻ പറ്റും. അങ്ങ് യാഗം ചെയ്യാൻ യോഗ്യനാണ്, കഴിവുള്ളവനാണ്. അല്ല മറിച്ചാണെങ്കിൽ അങ്ങേക്ക് കഴിവില്ലാത്തവനാണ്, അങ്ങക്ക് യാഗം ചെയ്യാൻ കഴിയത്തില്ല എന്നർത്ഥം. യാഗം ചെയ്യുന്നത് എൻ്റെ അത് അനായാസമായി അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, ഇതിനു വേണ്ടിയിട്ടാണ് ഈഷത്പാന എന്ന് പറയുന്നത്. അപ്പോൾ ഖല്ലിൻ്റെ അപവാദമാണത്. അവിടെ പൊതുവെ ധാതുക്കളിൽ നിന്ന് കല്ല് വിധിച്ചു. ഇവിടെ പറയുന്നു ആതോ ആദന്ത ധാതുക്കളിൽ നിന്ന് വിധിച്ചു വരും. അവിടെ പൊതുവായിട്ടാണ് വിധിച്ചത്. ഇവിടെ ആദന്ത ധാതുക്കളിൽ നിന്ന് ഒഴിച്ചു വരുന്നു. ഇവിടെ പാധാതു ആദന്തമാണ്, പാധാതു ആദന്തമാണ്, അതിൽ നിന്ന് ഒഴിച്ചു വന്നു. യോരന അനമൂന്ന്, പാന മൂന്ന്, അനപാന. ദുഷ്പാന ഇവിടെയും വിദ്യുത്പദസ്യ അപ്രത്യസ്യ പ്രകാരഷത്വം, അതാണ് ഇവിടെ കൂടുതലായിട്ട് വന്നത്. അപ്പോൾ ആയിൽ നിന്ന് ഒഴിച്ചു വന്നു, അന വന്ന് പാന എന്നും. അപ്പോൾ അങ്ങക്ക് യാഗം ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ആശയം. പറ്റില്ല എന്ന് ദുഷ്പാന എന്ന് പറഞ്ഞു. ഖലർത്ഥമാണത്, അതാണ് അവിടെ പറഞ്ഞത്. തയോരേവ കൃത്യുക്ത ഖലർത്ഥ. അപ്പോൾ ഭാവകർമ്മത്തിൽ വരും. ഇവിടെയും അതുപോലെ തന്നെ കർമ്മത്തിനനുസരിച്ച് രൂപം വരും. ഈഷത്പാന സോമ, ഷത്പാനവും സോമവും അങ്ങനെ വരും. ഇതൊക്കെ കല്ല് സാധാരണ പ്രയോഗിക്കുന്നതാണ് ധാരാളം. അടുത്തതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സൂത്രമാണ് സിദ്ധാന്തം വരുന്നത്. അലം ഖല്ലോഹോ പ്രതിഷേധയോഹോ പ്രാജാത്വ. അലംഖല്ലോഹോ, ഇത് അലവും ഖലും ഉപപദമാണ്. പ്രതിഷേധാർത്ഥയോർ അലംഖല്ലോർ ഉപപദയോഹോ അല്ല, ബാക്കിയോടെ പോയി. ഇവിടെ കുറച്ച് ഭാഗം വിട്ടുപോയിരിക്കുന്നു. ഈ പുസ്തകത്തിൽ കാണുന്നില്ല. സിദ്ധാന്തം നോക്കണം ഈ പുസ്തകം. പ്രതിഷേധാർത്ഥിയോർ അരം ഖല്ലോർ ഉപോധോ ത്വാസ്യാ, അതില്ല. പ്രാജാഗ്രഹണം പൂജാർത്ഥം അമൈവ അമ്പിയേനേത് നിയമാന്ന് ഉപപദ സമാസ. ദോദഘോഹോ അലം ദത്വ ഗുമാസ്തേ ഈത്വം പീത്വാ ഖലു അലംഖല്ലോഹോ ഖിം മാ കർഷി. പ്രതിഷേധോഹയോഹോ ഖിം അലങ്കാര. ഇടയ്ക്ക് ഇത്രയും ഭാഗം ഇതിൽ കാണുന്നില്ല. ഇപ്പോൾ പ്രതിഷേധാർത്ഥത്തിലുള്ള അലം ഖലു, ഇവിടെ നിഷേധമാണർത്ഥം രണ്ടിനും. അതുബോധമായിരിക്കുമ്പോൾ ധാതുവിൽ നിന്ന് ത്വാപ്രത്യം വരും. എന്നാൽ ഉബോധമാണെങ്കിൽ ഇവിടെ സമാസം വരുന്നില്ല, കാരണം നിയമം ചെയ്യുന്നുണ്ട്. അമേവ അവ്യേന, അവ്യയുമായിട്ട് സമാസം വരാണെങ്കിൽ അമന്ദത്തിനെ സമാസം വരത്തുള്ളൂ. ഇവിടെ അലം ദത്വ എന്നിരിക്കുന്നു, രണ്ടും തമ്മിൽ സമാസം വരത്തില്ല, കാരണം ദത്വ അമന്ദമല്ല. അമേവ അമ്പേയന എന്ന് പറഞ്ഞു. ഇത് അവ്യയമാണ്. ത്വാ തോസിൻ കൊസിനഹ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇത് അവ്യയവുമാണ്, ദത്വ അവ്യയമാണ്. പക്ഷെ അമന്തമല്ല, അതുകൊണ്ട് ഇവിടെ ഉപതമാണ്, ഉപതസഞ്ജയുണ്ട്, പക്ഷെ സമാസം വരില്ല. സമാസം വരാത്തതുകൊണ്ട് എന്താ പ്രയോജനം? അലം ദത്വ എന്നും പ്രയോഗിക്കാം, ദത്വ അലമെന്നും പ്രയോഗിക്കാം. സമാസം വന്നു കഴിഞ്ഞാൽ പൂർവ്വനിവാദം വന്നിട്ട് അലന്തത്വ എന്ന് മാത്രമേ പ്രയോഗിക്കാൻ പറ്റൂ, രണ്ട് രീതിയിലും പ്രയോഗിക്കും. ഇവിടെ സൂത്രത്തിൽ അലംഖല്ലോഹോ പ്രതിഷേധയോഹോ പ്രാചാം, പ്രാചാം എന്ന് സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ പ്രാഗ്ദേശത്തുള്ള ആചാര്യന്മാര്, എന്നാണ് സാറിന് അർത്ഥം വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ദേശത്തുള്ള ആചാര്യന്മാരുടെ അഭിപ്രായ പ്രകാരമാണ് ഈ വിധി. മറ്റു ദേശത്തുള്ള ആചാര്യന്മാർക്ക് ഇങ്ങനെ ഒരു വിധിയല്ല, അതുകൊണ്ട് വികല്പം വരും. എന്ന് വെച്ചാൽ നമ്മൾ സംബന്ധിച്ച് രണ്ടും ബാധകമാണ്. ഏതാചാര്യനായാലും ശരി, നമ്മളെ സംബന്ധിച്ച് ബാധകമായതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് വികല്പമാവും. ശാകല്യസ്യ എന്ന് പറഞ്ഞാൽ ശാലാകല്യനെ സംബന്ധിച്ച് ഒരു രൂപമാണ്, നമ്മളെ സംബന്ധിച്ച് രണ്ട് രൂപ ഉണ്ടെന്നുകൊണ്ട് മറ്റാചാര്യന്മാർ പറയുന്നതനുസരിച്ച് ലോകം വരാതിരിക്കാം. അതുപോലെ ഇവിടെയും പ്രാചാ എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു വിഭാഗം ആചാര്യന്മാരുടെ അർത്ഥം എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഫലത്തിൽ എന്തായി? വികല്പമല്ല, ഫലത്തിൽ വികല്പമെന്ന് വെച്ചാൽ നിത്യമാണ്. പിന്നെ എന്തിനു പ്രാജാവെന്ന് പറഞ്ഞു? അത് അവരോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ വേണ്ടി സൂചിപ്പിച്ചതാണ്, അല്ല വികല്പത്തിന് വേണ്ടി അല്ല. ഇങ്ങനെ അവിടെയുള്ള മഹത്തായ ആചാര്യന്മാർ എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ആദരാർത്ഥം പ്രയോഗിച്ചാണ്, വികല്പാർത്ഥമല്ല എന്നർത്ഥം. നിവൃത്തി പറഞ്ഞിരിക്കുന്നത് പ്രതിഷേധാർത്ഥിയോ അലംഖല്ലോരുപതയോഹോ ത്വാസ്യാത്. അതൊന്ന്. പിന്നെ പ്രാജാഗ്രഹണം പൂജാർത്ഥമാണ്, അതുകൊണ്ട് നിത്യമാണ്. പിന്നെ മറ്റൊന്നെന്താണ്? അവ്യകൃതോ ഭാവേ ത്വാത്വസിൻ ക്വസ്സിന എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇത് അവ്യയമാണ്. അവ്യയമായ കൃത്തുകളെല്ലാം ഭാവാർത്ഥത്തിലാണ്. നിത്യമാണെങ്കിലും ഇതിന്റെ അപവാദം ഉണ്ട്. അലം വിരുദ്ധിത്വ എന്ന് പറയുന്നവർ വരും അലം വിരോധനേനാന്നും പ്രയോഗിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ത്വ നിത്യമാണെങ്കിൽ രോദനേനാന്ന് പ്രയോഗിക്കാൻ പാടില്ല, കരഞ്ഞിട്ട് കാര്യമില്ലെന്നാണ്, കരയരുതെന്നാണ്. അലം രോദനേന കരയണ്ട എന്നാണ്. പക്ഷെ അങ്ങനെ വരും കാരണം ഋതുധാതുവിൽ നിന്ന് അലംഖല്ലോഹോ പുരുഷയഥാർത്ഥയോഹോ പ്രാജാം ത്വാ നിത്യമാണെങ്കിൽ ത്വാ വരണം, ഋതുത്വന്നെ വരും, രോദനേനാന്ന് വരത്തില്ല. അതിനാണ് പൊതുവെ എന്താണ് ഇങ്ങനെയുള്ള കൃത്പ്രത്യങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും രൂപം എല്ലായിടത്തും എന്താണ് ബഹളം, ബഹളം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഇനിയിവിടെ സമാസം വന്നു കഴിഞ്ഞാലോ ഇവിടെ തന്നെ കൂടെ തിങ്ങുന്ന അലം ദത്വ. സമാസം വന്നു കഴിഞ്ഞാൽ സമാസത്തെ അനഞ്ഞ പുറകെ ത്വ ലെപ്പ് അടുത്ത് വരും സൂത്രം, ലെപ്പ് വരാം. സമാസം വന്നാലേ ലെപ്പ് വരത്തുള്ളൂ. ധാരാളം പ്രയോഗിക്കുന്ന രൂപമാണ് ലെപ്പ് ത്വയും. പക്ഷെ ഇവിടെ സമാസം ഇല്ലാത്തതുകൊണ്ട് പ്രതിഷേധാർത്ഥത്തിൽ വരുമ്പോൾ സമാസം ഇല്ല, സമാസം നിഷേധിച്ചിരിക്കുന്നു. എങ്ങനെ? അമേവ അവ്യയേന നിയമം ചെയ്തിരിക്കുകയാണ്, ലെപ്പ് വരുന്നില്ല എന്നുള്ളൊരു ഗുണം കൂടെയുണ്ട്. അപ്പം ഇതിനെ സംബന്ധിച്ച് പല കാര്യങ്ങളും മനസ്സിലാകുന്നത് ഭാവമാണ്, സൂത്രം അവ്യകൃതോ ഭാവി, അവ്യയമാണ് സൂത്രം. നിത്യമാണ്. എന്തുകൊണ്ട്? പ്രാജാഗ്രഹണം പൂജാർത്ഥം. സമാസം വരുന്നില്ല. അമേയോ അവ്യേനാന്ന് നിയമം ചെയ്തുകൊണ്ട് സമാസം വന്നു കഴിഞ്ഞാൽ ത്വക്ക് ലത്വാദേശം വരും. പിന്നെ ഒരുപാട് സംഗതികൾ ഇതിനകത്ത് കിടപ്പുണ്ട്. പിന്നെ ഇത് ഭാവവുമാണ്. അവയവകൃതേ ഭാവം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ വേറൊന്നുകൂടെ ഉണ്ട്. എന്താണ്? ഗമ്യമാനാവിക്രിയ കാരക വിഭക്തിയിലാം പ്രയോജിത, കാരക പ്രക്രിയയിൽ പഠിച്ചു. ക്രിയ അവിടെ നേരിട്ടില്ലെങ്കിലും അർത്ഥാത് ശ്രദ്ധിക്കുന്ന ക്രിയയും കാരക വിഭക്തിക്ക് പ്രയോജകമാണെന്നുള്ള പറഞ്ഞു. അതാണ് അലംരോദനേന. ഇവിടെ എന്താണ് ഉദാഹരണം കൊടുത്തിരിക്കുന്നത്? പ്രഷേധാർത്ഥിയോർ അലംഘല്ലോർ ഉപതയോ ത്വാസ്യാത് പ്രാജാഗ്രഹണം പൂജാർത്ഥം അമേവ അമേനേതി നിയമ ഉപോധ സമാസ അലം ദത്വ. അതാണ് ഉദാഹരണം. ദാന്യ ദാനേ, ദാനിൽ നിന്ന് അലംഘല്ലോഹോ പ്രതിഷേധയോ, നിഷേധത്തിലാണ് ഇവിടെ അലം. ത്വാ വന്നു, ദായിൽ നിന്ന് ത്വാ വന്നു കഴിഞ്ഞാൽ കകാരയിത്തായ്പ് ശേഷിക്കുന്ന ത്വാ, ദാ ത്വാ എന്നിരിക്കും. മേസൂത്രം വരുന്നു, ദാക്ക് ദദ് വന്നു, ദായുടെ സ്ഥാനത്ത് ദദ് വന്നു. ഇവിടെ ആതുല പേടിച്ച പ്രകാരം ലോപം വരേണ്ടതാണ്. പക്ഷെ ദോ ദദ് ഗുഹോ എന്താണ് വൃത്തി? ഭൂസഞ്ജകസ്യ ദായിത്യസ്യ ദത്ത് സ്യാദ് ദത്ത് സ്യാദ് താതിയായ കിത്ത് പരമിരിക്കണം. ത്വായാണ് ഇവിടെ താതിയായ കിത്ത് പരമിരിക്കുകയാണ്. ചർത്തം വന്നു കഴിഞ്ഞാൽ ദത്വ എന്ന് വന്നു. അലം ദത്വ കൊടുക്കരുത്, കൊടുത്തിട്ട് കാര്യമില്ല. ദാനേനാലം എന്നും പ്രയോഗിക്കും. എന്ന് പറഞ്ഞാൽ ദാനേന കിഞ്ചിതവി പ്രയോജനം നാസ്തി ആണ്. ഗമ്യമാനാവിക്രിയ കാരവിഭക്തിന പ്രയോ, ഇവിടെ തൃതീയ ഒന്ന് എങ്ങനെ വരും? ദാനേന അലം ദാനേന, അതാണ് സാധ്യം നാസ്തി എന്ന് പറയുന്ന ക്രിയ. അവിടെ ഇല്ല, ദാനേന അലവുന്നേ ഉള്ളൂ. പക്ഷെ ഫലത്തിൽ അങ്ങനെ ഒരു ക്രിയ ഉണ്ട് അവിടെ, അതിന്റെ അർത്ഥം അതാണ്. അതുകൊണ്ടുകൊണ്ട് ദാനേന എന്ന് പറയുന്നത് തൃതീയ ഒന്ന്. നിത്യമാണെങ്കിലും ദാനേന അലം എന്ന് പ്രയോഗിക്കുന്നു. എന്തുകൊണ്ട്? ബഹുളഗ്രഹണാത് അലം ദത്വാന്നും അല്ലെങ്കിൽ ദത്വാലം എന്നും പ്രയോഗിക്കാം, ദാനേനാലമെന്നും പ്രയോഗിക്കാം. ദാനേനാന്ന് പറയുന്ന തൃതീയ വരുന്നിടത്താണ് പറഞ്ഞത്. എന്ത്? ഗമ്യമാനാവി ക്രിയാകാര വിഭക്തിനാം പ്രയോഗിക്കുക. അവിടെ ഏതാ ക്രിയ? ഒന്നുമില്ലല്ലോ, ദാനേനാലമെന്നല്ലേ ഉള്ളൂ. പറയുന്നു സാധ്യം പ്രയോജനം നാസ്തി എന്നൊരു ക്രിയ ഉണ്ട്. അത് അർത്ഥാത് ശ്രദ്ധിക്കുന്നതാണ്. നേരത്തെ ക്രിയ അവിടെ ഇല്ല, അവിടെ പ്രയോഗിക്കുന്നുണ്ടാകുന്നർത്ഥം. അതാണ് ഗമ്യമാനമാണ്, ഉച്ചമാനമല്ല. ആ ക്രിയയെ കണ്ടുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തു? തൃതി ഉപയോഗിച്ചു. ഇവിടെ സമാസം വരാത്തതിന്റെ പ്രയോജനം എന്താണ്? രണ്ടു രീതിയിലും പ്രയോഗിക്കും. പിന്നെ സമാസം എന്ന സ്വരത്തിലും വ്യത്യാസം ഇവിടെ അതിന്റെ ആവശ്യമുണ്ടെങ്കിൽ ഗുമാസ്തേദീത്വം പീത്വാ ഖലു. ഇവിടെ ഖലു ഉപപദമായിരിക്കുന്നു. അലം ഖല്ലുഹോ പ്രതിഷേധോ പ്രാജാംക്വ. ആ പാനയിൽ നിന്ന് എന്തോന്ന് ത്വാവന്നു. അപ്പൊ അവിടെ എന്ത് വരുന്നു? ഗുമാസ്താകാജഹാദിസാം സിദ്ധാന്തം ഇങ്ങനെ വരുന്നുണ്ട്. ഇതിന് മുമ്പ് പല സ്ഥലങ്ങളിലും ഇതുപോലെ ഈത്വം വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് ഗുമാസ്തേതി ഈത്വം എന്ന് പറഞ്ഞില്ല, ഇവിടെ വന്നപ്പോ പറഞ്ഞു. അവന് മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ അവിടെയും സൗകര്യമാകുമല്ലോ ആൾക്കാർ. മുമ്പ് പല സ്ഥലത്തും പീതം അങ്ങനെയൊക്കെയുള്ള പല സ്ഥലത്തും എന്ത് വരുന്നു? ഈത്വം വരുന്ന ഭാഗങ്ങളുണ്ട്. അവിടെ നിന്നും പറഞ്ഞില്ല, ഇവിടെ പറഞ്ഞു. പീത്വാ ഖലു. ഇവിടെ ഖലുവിന്റെ അർത്ഥം എന്താണ്? നിഷേധം. പാനേന സാധ്യം നാസ്തി എന്ന് തന്നെ അർത്ഥം. പിന്നെ അതിന് വ്യത്യാസമുണ്ട്. ഇത് പീത്വാ ഖലു എന്ന് പറയുന്നു. അതിന്റെ അർത്ഥമാണ് പറഞ്ഞത് പാനേന സാധ്യം നാസ്തി എന്ന് പറയുന്നു. ഇവിടെ ത്വാ വന്നിരിക്കുന്നത് നിത്യമായിട്ട് തന്നെ, എന്തുകൊണ്ട്? പീത്വാ ഖലു അങ്ങനെ തന്നെ വന്നിരിക്കുന്നു. ഇവിടെ നിത്യം തന്നെ പ്രയോഗിച്ചിരിക്കുന്നു. അസുഖം പാനേന ഖലു എന്ന് പ്രയോഗം കണ്ടുകഴിഞ്ഞാൽ നിത്യമല്ല എന്ന് മനസ്സിലാക്കണം. പാനേന ഖലു അങ്ങനെ ഒരു പ്രയോഗം കാണുകയാണെങ്കിൽ മനസ്സിലാക്കണം ഇത് നിത്യമല്ല. എന്തുകൊണ്ട്? ഖലു ബോധമായിരിക്കും, പാ ധാതുവിൽ നിന്ന് ത്വാവരണം. പക്ഷെ പാനേന ഖലു എന്ന് പ്രയോഗം കാണും, അങ്ങനെ പ്രയോഗിക്കാറുണ്ട്. ബോളഗ്രഹണം അങ്ങനെ. ഇനി പാനേന കിഞ്ചിതവി സാധ്യം നാസ്തി എന്ന് പറയുന്നിടത്ത് കുഴപ്പം. കാരണം അവിടെ പാനേന കിഞ്ചിതവി സാധ്യം നാസ്തി എന്ന് പറയുന്നിടത്ത് എന്താ? അലം ഖലു ഉപപദമില്ല, അതുകൊണ്ട് അങ്ങനെ പ്രയോഗിക്കാം. അത് വികല്പത്തിന്റെ ഉദാഹരണമാണ്, മനസ്സിലായോ? പാനേന കിഞ്ചിതവി, അതതിന്റെ അർത്ഥം പറയണം. പാനേന കിഞ്ചിതവി സാധ്യത നാസ്തി. പാനേന അലം, പാനേന ഖലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് വികല്പ പ്രയോഗം വരുന്നത്. എന്ന് വെച്ചാൽ ത്വാ വന്നിട്ടില്ല, പീത്വാ ഖലു, പീത്വാ അലം എന്ന് പറയുന്നതിന് പകരം പാനേന ഖലു, പാനേന അലം എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഇത് നിത്യമല്ല, വികല്പമാണ്. പാനേന സാധ്യം നാസ്തി എന്ന് പറഞ്ഞാലോ? സമാസത്തിന്റെ കാര്യമല്ല, അവിടെ അലംഖലു ഉപബോധമില്ല. അതുകൊണ്ട് ത്വാവരേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? പാനേന സാധ്യം നാസി എന്ന് പറയുന്നിടത്ത് അലംഘനം ഇല്ലല്ലോ. അപ്പൊ ത്വാവരേണ്ട ആവശ്യമില്ല. വികല്പത്തിന് അതല്ല വികല്പം എന്ന് പറയും. അലം പീത്വ എന്ന് പറയുന്നതിന് പകരം പാനേന അലമെന്ന് പറയണമെങ്കിൽ അവിടെ എന്താണ് വികല്പം? എന്തുകൊണ്ട് അലം ഉപോധമായിട്ടുണ്ടപ്പോ പാതാവിൽ നിന്ന് ത്വാവരണം അത് വന്നിട്ടില്ല. ആണ് വ്യത്യാസം. അസ്യം പാനേന സാധ്യം നാസ്തി അങ്ങനെ പ്രയോഗിക്കാം, അതിന് കുഴപ്പമില്ല. കാരണം അവിടെ അലംഘലു ബുദ്ധമില്ല. അപ്പോൾ പാനേന ഖലു എന്ന് പറയുന്നിടത്ത് എങ്ങനെ പാനേനാന്ന് തൃതീയാവും? അതിനാണ് പറഞ്ഞത് ഗമ്യമാനാവിക്രിയ കാരവിഭക്തിനാം. അവിടെ ക്രിയയില്ല, പക്ഷെ കാരവിഭക്തി വന്നേത് തൃതീയ പാനേനാലോ എന്നാണ്. അപ്പൊ സാധ്യം നാസി എന്ന് പറയുന്ന ക്രിയക്ക് തൃതീയം കർണത്തിൽ തൃതീയം. അത് മനസ്സിലാകണം. ഇവിടെ തന്നെ അലം തത്വ പീത്വ ഖലു തിരിച്ചു കൊടുത്തിരിക്കുന്നത് സമാസം വന്നിട്ടില്ല എന്ന് കാണിക്കാൻ. അലം ഖലോ കിം മാ കാർഷി കൃതധാതുവിൽ നിന്ന് ഇവിടെ ത്വ വന്നില്ലേ? എന്തുകൊണ്ട് അതിന് മാ എന്തിന് ഉദാഹരണം കൊടുത്തു? നിഷേധാർത്ഥമാണോ? മാക്ക് നിഷേധാർത്ഥമുണ്ട്, പക്ഷെ അലവുമല്ല ഖലുമല്ല. മാ കാർഷി എന്റെ ഒരു പോണ് ഏതിന്റെ രൂപം? മാ കാർഷി ലുങ് കാർഷി എന്നങ്ങനെ വന്നു മാങ്ങി ലുങ്. പിന്നെ അടുത്തത് മാങ്ങിലുങ് സർവലകാര അപവാദ ന മാങ് യോഗേ അടാടു നസ്തഹ. അട്ടു വന്നില്ല. അകാർഷീത് അകാഷ്ഠാം അകാർഷു അകാർഷി അകാഷ്ഠ അകാഷ്ഠ അകാഷ അകാശ്വ അകാർഷി ആ വന്നില്ല. മാകാർഷി ഇവിടെ നിഷേധാർത്ഥത്തിൽ മായുണ്ട്, പക്ഷെ കൃതധാതുത്വ വരുന്നില്ല. അലവും ഖലവും ഇല്ലാത്തതുകൊണ്ട് പ്രതിഷേധയോഗിക്കും അലം കാരഹ അലം ഉണ്ട്. കൃഞ്ഞ ധാതുവിൽ നിന്ന് ഖഞ്ഞ് വന്ന് വൃദ്ധി വന്ന് കാര അലങ്കാരഹ അലങ്കരണം അല്ലെങ്കിൽ അലങ്ക്രിയത അനേന അലങ്കാരം ഭൂഷണം. ഇവിടെ എന്ത് സംഭവിച്ചു? അലമുണ്ട്, പക്ഷെ പ്രതിഷേധാർത്ഥമല്ല. അതുകൊണ്ട് ത്വാ വന്നിട്ട് അലംകൃത്വ എന്ന് വന്നില്ല, അതുപോലെ തന്നെ മാകൃത്വ എന്ന് വന്നില്ല. അടുത്തു വരുന്നതും വളരെ സർവസാധാരണമായി ഉപയോഗിക്കുന്ന ഒന്നാണ്, ധാരാളം ലഘുസിദ്ധാന്തം വരുന്നത്. സമാന കർത്തൃയോഹോ പൂർവകാലേ സമാന കർത്തൃയോഹോ ധാത്വർത്ഥയോഹോ പൂർവകാലേ വിദ്യമാന ധാതോഹോ ക്ത്വാ സ്യാത്. ഭുക്ത്വാ വ്രജതി ദുത്വം അതന്ത്രം സ്നാത്വാ ഭുക്ത്വാ പീത്വാ വ്രജതി അനുദാത്ത ഇതി അനുനാസികലോപഹ വിഷ്ണു നത്വാ സ്തൗതി സ്വരത്യാദേഹേ ശ്രുയികഹ കിതീതി നിത്യം വിടഭാവ പൂർവപ്രഷേദേന ശ്രുത്വാ സൂത്വാ ധൂത്വാ സമാന കർത്തൃവ്യൂഹോ ധാത്വർത്ഥയോഹോ. കർത്തൃത്വം വരുന്നത് ക്രിയയ്ക്കാണ്, ക്രിയയാണ് ഒരാൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ ക്രിയയെ അപേക്ഷിച്ചാണ് കർത്തൃത്വം വരുന്നത്. ധാത്വർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? ക്രിയ ആണ് ഇവിടെ പറഞ്ഞത്. സമാന കർത്തൃവ്യൂഹോ ധാത്വർത്ഥയോഹോ. സമാന കർത്താവായിരിക്കണം. ക്രിയ രണ്ടെന്നില്ല, ക്രിയകൾക്ക് ഒരു കർത്താവായിരിക്കുന്നു. പൂർവകാല വിദ്യമാന ധാതു പല ക്രിയകളുണ്ട്, ഒരു കർത്താവാണെങ്കിൽ പൂർവകാല വിദ്യമാന ധാതോഹോ. പൂർവകാല ക്രിയയെ അർത്ഥത്തിലുള്ള ധാതു, പൂർവകാലത്തിലുള്ള ക്രിയ, ആ ക്രിയയെ കുറിക്കുന്ന ധാതു അതാണ് പൂർവകാല വിദ്യമാന ധാതു. ത്വാസ്യാദിത്വ വരുന്നു. ഭുക്ത്വാ വ്രജതി. ഇവിടെ രണ്ട് ക്രിയകളുണ്ട്. ആദ്യത്തേത് ഭോജനം, രണ്ടാമത്തെ വ്രജനം. അപ്പോൾ ഈ രണ്ടും ധാത്വർത്ഥമാണ്. ഒന്ന് ഭുജ പാലന അഭ്യവഹാരയോ, മറ്റത് വ്രജഗതവും. ദത്തോർത്ഥങ്ങൾക്ക് രണ്ടിനും കർത്താവ് ഒരാളാണ്. ആരാണോ ഭക്ഷണം കഴിച്ചത് അയാളെ തന്നെ സഞ്ചരിക്കുന്നു. അപ്പൊ സമാന കർത്തൃകത്വം വന്നു, രണ്ട് ധാതുക്കൾ വന്നു. അതിൽ പൂർവകാല ക്രിയയുടെ ധാതു ഭൂ ഭുജ്, അതിന് ത്വാവരും. ഭുജത്വാ ഭുജത്വ എന്ന് പറയുമ്പോൾ സൂത്രം വരുന്നു പുകന്തല വീസ വരുന്നില്ല. ഭുജ് കുത്തും വന്നു, ത്വ ചർത്തും വന്നു. ഭുക്ത്വ ഭുക്ത്വ ഭുക്ത്വാ പ്രചരി അവ്യകൃതോ ഭാവേ. അവ്യമായ കൃത്ത് ഭാവമാണ്, അതുകൊണ്ട് ഭാവക്രിയാർത്ഥത്തിലാണ് ഭുക്ത്വാ ഭുജിച്ചിട്ട് എന്ന് നമ്മൾ പറയും. ഭുജിച്ചിട്ട് പോകുന്നു. ഭുജിച്ചിട്ടെന്ന് പൂർവകാലം പറയുന്ന എന്തുകൊണ്ട്? സമാന കർത്തൃയോ പൂർവകാലേ എന്ന് പറഞ്ഞിരിക്കുന്നു. പൂർവകാല ക്രിയയിലാണ് ത്വാ വരുന്നു. ഭുക്ത്വാ വർജതി. ദ്വിത്വം അതന്ത്രം. തന്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? പല അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് തന്ത്രം. ഇവിടെ വിവക്ഷിതം. ആ തന്ത്രം എന്ന് വെച്ചാൽ അവിവക്ഷിതം. ദ്വിത്വം ഇവിടെ വിവക്ഷിതമല്ല. പല പല അർത്ഥത്തിൽ ഈ ശബ്ദം ഉപയോഗിക്കും. തന്ത്രേണ ഉച്ചരിതം, എന്ന് പറഞ്ഞാൽ ആ വിവക്ഷയിൽ ഉച്ചരിച്ചു. ഇങ്ങനെയൊക്കെ തന്ത്രശബ്ദം ഉപയോഗിക്കും. തന്ത്രത്തിന് ശാസ്ത്രം, സിദ്ധാന്തം, അധീനം, പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ വിവക്ഷ ദ്വിത്വം അതന്ത്രം. ദ്വിത്വം ഉപേക്ഷിതമല്ല എന്ന് പറഞ്ഞാൽ സമാന കർത്തൃകയോഹോ ഷഷ്ടി ദ്വിവചനമാണ്. അപ്പോ സമാന കർത്താക്കളുള്ള ദ്വിവചനം വരുമ്പോൾ എന്ത് പറയും? സമാനമായ കർത്താക്കളുള്ള, രണ്ട് കർത്താക്കളുള്ള ക്രിയ. പക്ഷെ അവിടെ രണ്ടെന്നുള്ള ദ്വിവചനത്തെ പ്രയോഗിച്ചെങ്കിലും അത് വിവക്ഷിതമല്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ സമാന കർത്തൃവ്യൂഹോ എന്നല്ല വേണ്ടത്. പിന്നെ എങ്ങനെ സമാന എന്നല്ല, കർത്തൃഗാനാം എന്നാ വേണ്ടത്. സമാന കർത്തൃഗാനാം, സമാന കർത്തൃഗാനാം എന്ന് വേണ്ടതാണ്. എന്നാ പിന്നെ പാണിനിക്ക് അങ്ങനെ പ്രയോഗിച്ചാൽ പോരെ? എന്തുകൊണ്ട് സമാന കർത്തൃകയോഗം എന്ന് പ്രയോഗിച്ചു? ഒന്നി കൂടുതലാണെങ്കിൽ രണ്ടെന്നല്ലല്ലോ പറയേണ്ടത്. പ്രഭു സ്വാതന്ത്ര്യമാപന്ന യതിച്ഛതി കരോതി ചോദ്യം ഞാൻ പാടില്ല. ഇവിടെ ഭഗവാനാണ് വേണ്ടത്, പക്ഷെ ദിവനത്തിൽ പ്രയോഗിച്ചു. പ്രയോഗിച്ചാൽ പ്രയോഗിച്ചത് തന്നെ, പിന്നെ അത് എന്തിനെന്ന് ചോദിക്കരുത്. അങ്ങനെ ദ്വിത്വം അതന്ത്രം, അതുകൊണ്ട് എന്ത് വരുന്നു? സ്നാത്വ ഭുക്ത്വ പ്രീത്വ വ്രജതി. ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ക്രിയകളുണ്ട്. രണ്ട് ക്രിയയല്ല, ഷ്ണാശൗചേ ദാത്വദേശ സ്നാത്വ ഭുജപാലനഭ്യവര അഭ്യവഹാരയോ ഭുക്ത്വ പാപാനെ പീത്വ എന്തു വന്നു? കുമാസ്താകാപാജഹാദിസ്രജതി. അപ്പൊ എത്ര കർത്താക്കളുണ്ടെങ്കിലും ശരി, പൂർവപൂർവ്വകാലങ്ങളിലുള്ള ക്രിയകളിലെല്ലാം ത്വ വന്നിട്ട് പ്രയോഗിക്കാം. ഇപ്പൊ രണ്ട് ക്രിയകളിൽ ഇതിപ്പോ എല്ലാം ഒരാളാണ് ചെയ്യുന്നത്. അയാൾ ആദ്യം കുളിച്ചു, പിന്നെ ഭക്ഷണം കഴിച്ചു, പോകാൻ നേരത്ത് കുറച്ച് വെള്ളവും കുടിച്ചു, അത് കഴിഞ്ഞ് പോകുന്നു. എല്ലാം ഒരാൾ തന്നെ ചെയ്യുന്നു. സമാന കർത്തൃത്വം. അപ്പോൾ ഒരു ക്രിയ രണ്ട് ക്രിയ അങ്ങനെ കണക്കില്ല, എത്ര വേണോ ആകാം. പൂർവം ഭുങ്ക്തേ തതോ വ്രജതി. പൂർവം ഭുങ്ക്തേ തതോ വ്രജതി. അങ്ങനെയുള്ളിടത്ത് പൂർവം ഭുക്ത്വ വ്രജതി അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? പൂർവം ഭുക്ത്വ തതഹ വ്രജതി. അങ്ങനെ പ്രയോഗിക്കുന്നിടത്ത് അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉള്ളിടത്ത് പൂർവം ഭുങ്ക്തേ തതോ വ്രജതി എന്നാണ് പ്രയോഗിക്കുന്നത്. കാരണം ഉക്ത അർത്ഥാനാം അപ്രയോഗ. ഉക്തമായ അർത്ഥത്തിന് വേണ്ടി പ്രയോഗം പാടില്ല, പ്രത്യയങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല നിയമം. കാരണം പൂർവം ഭുക്ത്വ എന്ന് പറയുന്നിടത്ത് ഭുക്ത്വ എന്നുള്ളതിന് പൂർവ്വകാലമാണെന്ന് കാണിക്കാൻ വേണ്ടി പൂർവ്വശബ്ദം പ്രയോഗിച്ചു. ഇപ്പൊ പൂർവ്വശബ്ദത്തിലൂടെ പൂർവ്വകാലത്തെ പറഞ്ഞു കഴിഞ്ഞപ്പം പൂർവ്വം ഭുക്ത്വ എന്ന് പ്രയോഗിക്കാൻ പാടില്ല, തെറ്റാണ്. പിന്നെ എങ്ങനെ പ്രയോഗിക്കണം? പൂർവ്വം ഭുങ്ക്തേ. അതിന്റെ നിയമമാണ് ഉക്താർത്ഥാനാം ഉക്താർത്ഥത്തിൽ പ്രയോഗം പാടില്ല എന്ന് വെച്ചാൽ പ്രത്യയങ്ങൾ പ്രയോഗിക്കാൻ പാടില്ല. ഉക്താർത്ഥാനാം അപ്രയോഗ. ഒരർത്ഥത്തെ മറ്റേതെങ്കിലും രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥത്തെ കാണിക്കാൻ വേണ്ടി പ്രത്യയങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ പൂർവ്വശബ്ദം കൊണ്ട് പൂർവ്വകാല ക്രിയ പറഞ്ഞു കഴിഞ്ഞു. പൂർവം ഭുങ്ക്തേ, അവിടെ പൂർവം ഭുക്ത്വ എന്ന് പ്രയോഗിക്കാൻ പാടില്ല. പൂർവ്വശബ്ദം കൊണ്ട് പറഞ്ഞതിന് എന്താണ് സമാന കർത്തൃയോ പൂർവ്വകാലേ, പൂർവ്വകാല പ്രത്യം ഉപയോഗിക്കാൻ പാടില്ല. രാമ ഭുക്ത്വ, കൃഷ്ണ വ്രജതി, അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല. കർത്താവ് ഒരാൾ തന്നെ ആയിരിക്കണം. രാമ ഭുക്ത്വ വ്രജതി, ഒരാൾ തന്നെ ആയിരിക്കണം. രണ്ടുപേർക്കാണെങ്കിൽ ഇത് പ്രയോഗിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പൂർവം രാമ ഭുങ്ക്തേ, അങ്ങനെ പറയാം. തഥ കൃഷ്ണ വ്രജതി, അങ്ങനെ പ്രയോഗിക്കും. അനുദാത്തൈതി അനുനാസികലോക വിഷ്ണു നത്വ സ്തൗതി, നമിച്ചിട്ട് സ്തുതിക്കുന്നു. നത്വ നമ പ്രഹുത്വേ, ത്വ വരുമ്പോ ഏത് സൂത്രം വരുന്നു? അനുദാത്ത ഉപദേശ അനുനാസികലോകം വന്നു. നത്വ ഇപ്പോഴാ പഠിച്ചത്, നത്വ സരസ്വതി ദേവി. നമ പ്രഹുത്വയിൽ നിന്ന് ത്വ വന്ന് മകാരം ലോപിച്ചു. എത്ര കാലമായി കാത്തിരിക്കുന്നു നത്വായ ഒന്ന് കാണാൻ വേണ്ടി. അതെ, നമ്മിൽ നിന്നാണ് വരുന്നത് നത്വ. നമ്മ നകാരമായ സൂത്രം നോ ന, മകാരം പോയി നത്വ. കിത്ത് ജലി കിങ്തി ജല, കിത്ത് ങ്ങിത്ത് ജലായ കിത്ത് ങ്ങിത്ത് ജലാദയാ കിത്തുങ്ങിത്തിരുന്നാൽ ലോപിക്കും. സ്വരതി സൂതി സുയതി ധുഞ്ഞൂതിതോവ എന്ന് പറയുന്ന വികല്പമായിട്ട് ഇത്ത് വിധിക്കുകയാണ്. ശ്രൂകഹ കിതി എന്ന് പറയുന്ന നിത്യമായിട്ട് ഇട്ടിനെ നിഷേധിക്കുകയാണ്. ഈ സ്വരത്യാദികളിൽ നിന്ന് ത്വാ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്വരത്യാദി പ്രകാരം വികല്പമായിട്ട് ഇട്ട് വരുമോ അതോ ശ്രോയിക്കഹക്കിയതി പ്രകാരം നിത്യമായി ഇട്ട് നിഷേധിക്കൂ എന്നുള്ളതിനോട് പറയാണ് സ്വരത്യാദേഹേ. ശ്രു ശബ്ദോപതാപയോഹോ ഷു പ്രാണി ഗർഭവിമോചനെ, പ്രാണിപ്രസവ രണ്ട് ധാതുക്കളുണ്ട്. നദാദിയിൽ ഒന്ന് ദിവാദിയിൽ. ധൂഞ്ഞ് കമ്പനെ ഊതിത്ത്, സ്വരു സു ഇത് രണ്ടും സ്വരത്യാദി വരുന്നതാണ്. സ്വരതി സൂയതി പിന്നെ ധൂഞ്ഞു അവിടെ വന്നു. ഇതിനെന്ത് സംഭവിക്കും? സ്വരത്യാദി പ്രകാരം വികല്പമായിട്ടിട്ട് വരുമോ അതോ? അതിനാണ് ഇവിടെ പറയുന്നത് സ്വരത്യാദേ. ശ്രേകഹൈതി നിത്യം ഇട അഭാവ, സ്വരത്യാദിപ്പെട്ട ധാതുക്കൾക്ക് ശ്രീകഗതി പ്രകാരം നിത്യമായിട്ട് നിഷേധിക്കും. എങ്ങനെ? പൂർവ പ്രഷേധേനോ പ്രഷേധേ പൂർവം കാര്യം ആണ്. ശ്ര ശ്രുത്വായിട്ട് നിഷേധിച്ചു. സു സൂത്വ പൂത്വ. അപ്പം മുമ്പ് വന്നിടത്തൊക്കെ നോക്കണം. ഭുക്ത്വ എന്തുകൊണ്ടാണ് ഇട്ട് വരാത്തത്? ഭുക്ത്വയിൽ എന്താ ഇട്ട് വരാത്തത്? അനിട്ടാണ്. പീത്വായില അനിട്ട്, അതൊക്കെ അനിട്ട് ധാതുക്കളാണ്, ഇട്ട് വന്നില്ല. എന്നാലിവിടെ ഇനി പ്രത്യേകിച്ച് ഇട്ട് വിധിക്കാനും നിഷേധിക്കാനും ഒക്കെ വേറെ സൂത്രങ്ങൾ ധാരാളമുണ്ട്.